രൂപീകരണം നിഷ്കരണ പ്രധാനമായിട്ട് നിലകൊള്ളുന്ന ഒരു ഉദ്ദേശം കൂടിയായിരുന്നു. സംശയമുണ്ട്. ായി പ്രതീക്ഷിക്കുന്നത് ആധ്യാത്മികമായ വൈവിധ്യം നിർത്തുന്ന സാംസ്കാരിക ഐക്യം ഉണ്ട് എന്ന് പറഞ്ഞു ഉദ്ദേശിച്ചു. നാഷണലിസം അപകടം ഒഴിഞ്ഞിരിക്കുന്ന ജാതി ശാസ്ത്രോപകരണം ഒഴിഞ്ഞിരിക്കുന്നു. എന്താണ് ഈ സംസ്കാരം? ഹിന്ദുമതമല്ല സംസ്കാരം, ജാത്യാചാരം മാത്രമാണ്. എന്ന് അഭിമാനിക്കണോ? സ്വന്തം ഭാരത സാംസ്കാരിക ആചാരങ്ങളൊന്നുമില്ല. സാംസ്കാരിക ആചാരം നാവലികൾ കൊണ്ടാടുന്ന അതിൽ അങ്ങനെ സംഭവിക്കാം. ജാത്യാചാരങ്ങൾ മാത്രമേ ഉള്ളൂ. ജാത്യാചാരങ്ങൾ എന്ന് പറയും ഒരു ജാതിയുടെ ആചാരം. സംസ്കാരങ്ങൾ എന്ന് പറയുന്നത് ജാത്യാചാരങ്ങളാണ്. അതാണ് ഭാരതീയ സംസ്കാരം. അത് അടിവരായിട്ട് എന്താണ് അതിന്റെ മുഖം വിചാരിക്കുന്നത്? പക്ഷെ അതിനെ ഒളിച്ചു വെച്ചിട്ട് പ്രചരിപ്പിക്കുന്ന ഒരു ഭാവ പ്രത്യക്ഷമാണ്. ചില വാക്കുകളൊക്കെ ഇച്ചിരി കട്ടുകൂടെ ജാതി ആചാരങ്ങളാണ് സംസ്കാരം. ജാതി ആചാരങ്ങൾ അല്ലാതെ ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നില്ല. ജാതി ആചാരങ്ങളല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് കാണിച്ചത് ആരെങ്കിലും ഒന്ന് കാണിച്ചത് ജാതി ആചാരം അല്ലാതെ എന്തെങ്കിലും ഒരു സംസ്കാരം. ജാത്യാചാരങ്ങൾ മാറുന്നതിന് ജാതി മാറുകയാണ്. ജാതി മാറുമ്പോൾ ജാത്യാചാരം മാറും. ജാതി മാറില്ല, ജാത്യാചാരമാണ് ജാതികൾ നിർത്തുന്നത്. ആചാരങ്ങൾ മാറില്ല, ജാതി മാറില്ല. എന്തുകൊണ്ട് പറയും? ചാതുർവർണ്ണയം എന്ന് പറയേണ്ട കാര്യം അതിലൊന്നും വലിയ അർത്ഥം ജാത്യാചാരം എന്ന് പറയുന്നത് ഈ ചാതുർവർണ്ണയം ചാതുർവർണ്ണം എന്നും പറയുന്നതിന്റെ കാര്യം അതിലൊന്നും വലിയ കാര്യമില്ല. ജാത്യാചാരം പുരോഹിതന്മാർക്കൊരു വലിയ പങ്കുണ്ട്. പിന്നെ അത് പാലിക്കുന്ന ജനങ്ങൾക്കും ഒരു പങ്കുണ്ട്. രണ്ടുമുണ്ട്. ജനങ്ങൾക്ക് ഒരു പങ്കുണ്ട്, പുരോഹിതന്മാർക്ക് വലിയ പങ്കുണ്ട്. പൗരോഹിത്യത്തെ പൂർണ്ണമായി നടത്തും എന്ന് പറയാൻ പറ്റില്ല. ഇത് എതിർത്തത് ജാതീയ പൗരോഹിത്യം, ജാതീയമായ പൗരോഹിത്യം. അത് പൗരോഹിത്യ ചൂഷണം. അത് പൗരോഹിത്യ ആധിപത്യം. ഇങ്ങനെയുള്ള പൗരോഹിത്യത്തിന്റെ എല്ലാ മൂഷ്യവശം കൂടെ അല്ല പൗരോഹിത്യത്തെ പൂർണ്ണമായി നടത്തും എന്ന് പറയാൻ പറ്റില്ല. പൗരോഹിത്യത്തെ എതിർക്കുമെന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് ഞാൻ ചോദിച്ചു? അനുക്രമ ഗുരു തന്നെ ക്ഷേത്രങ്ങളെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടല്ലോ. ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് വിശ്വാസങ്ങൾ പൗരോഹിത്യത്തെ അങ്ങനെ നിഷേധിച്ചില്ല. അതിന്റെ ദോഷവശങ്ങൾ തള്ളിക്കളഞ്ഞു. ബുദ്ധനെ പോലെ അല്ല നാരായണ ഗുരുസ്വാമി ചെയ്തെന്ന് പറയാം. അങ്ങനെ പറയാം നാരായണ ഗുരുസ്വാമി ബുദ്ധനെ പോലെ ആയിരുന്നില്ല. ഇല്ലല്ലോ, ഓരോരുത്തരും വേറെ വേറെ, ഓരോരുത്തരും വ്യത്യസ്തരാണ്. ചില കാര്യങ്ങളിൽ ചില സമാനതകളാണ് അത്രയേ ഉള്ളൂ, അല്ലാതെ എല്ലാ അർത്ഥത്തിലും ബുദ്ധനെ പോലെ പറയാൻ ശങ്കരാചാര്യസ്വാമികളിൽ പോകുന്നില്ല ആളാഹിത്യത്തിന്റെ ഏറ്റവും വലിയ പിന്തുണ നമ്മുടെ ആള് ശങ്കരാചാര്യ. കേരളം നമ്പൂതിരി നിരവധി നായർ എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് വിവാഹവും മറ്റു അടിയന്തരങ്ങളും അത് ഇന്നും ഒരു മാറ്റമില്ലാത്തത് പോലെ, അതായത് ജാതിയായിട്ട് ഒരു ശോഷണവും സംഭവിക്കുന്നില്ല. എല്ലാവരും വിവാഹം കഴിക്കുന്നു മരിക്കുന്നു എന്നുള്ള പ്രശ്നമാണെങ്കിലും ആചാരവൈദ്യം ജാതിയുടെ പേരിൽ നിലനിൽക്കുന്നു. ആചാരം പേരെ നിലനിൽക്കുന്നിടത്തോളം ജാതി വേണം. ഗുരു ഇതിനെന്താ പരിഹാരം കേൾക്കുന്നില്ല. ഓരോ വ്യക്തികളും പറഞ്ഞല്ലോ നന്നാവും. ചോദിച്ചതിന് പരിഹാരം എല്ലാവരും അവരവരുടെ ആചാരങ്ങൾ നിൽക്കുന്നു, ജാതി ആചാരങ്ങൾ നിലനിൽക്കുന്നു, ജാതി നിലനിൽക്കുന്ന ഒരു പരിഹാരം ഉണ്ടാകും. മനസ്സിൽ നിന്നും പോകണം. ഇതിന് പറഞ്ഞെന്താ പരിഹാരം? ജാതി ഇല്ലാത്തതാണ് കാര്യങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നു. ആചാരമാണ് ജാതിയെ നടത്തുന്നത്, അതുകൊണ്ട് എന്ത് ചെയ്യണം? ആചാരങ്ങളെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ആചാരത്തെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അവൻ ജാതിയിൽ നിന്ന് പുറത്തു. അതാണ് എന്റെ അഭിപ്രായം. ഇപ്പൊ ജാതി ഇല്ലാത്തവനും ആചാരത്തെ ഉപേക്ഷിക്കും, ജാതിയുടെ ആചാരത്തെ ജാതി ഇല്ലാത്തവൻ തന്നെ വച്ചോളൂ. അങ്ങനെ ആചാരത്തെ ഞാനിന്റെ ആവശ്യം എല്ലാ ജാതികളും ഉണ്ട്, ഈ ആചാരങ്ങളും ഉണ്ട്. അപ്പൊ വിവാഹം എന്ന് പറയുന്നത് എങ്ങനെ? വിവാഹത്തിന് ഒരു ജാതിയുടെ ആചാരം ആരും ചെയ്തു, ജാതി ആചാരം ഉണ്ടാകുവാന്നുള്ളത്. ജാതി ആചാരം ഉണ്ടാകുവാന്നിടത്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെ? താരി കെട്ടുൾപ്പെടെയുള്ള എല്ലാ പരിപാടികളും ഉപേക്ഷിക്കും, അതൊക്കെ ജാതി ആചാരമല്ല. അതിന്റെ ഒന്നും ആവശ്യമില്ല. താരി കെട്ടുക, സ്വാമി ചെന്ന് താരി എടുത്തു കൊടുക്കുക, അതിന്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. ഇത് നിൽക്കുന്നിടത്തോളം കാലം ജാതികൾ അങ്ങനെ തന്നെ വിഷയം. വിവാഹം പോലെയുള്ള കാര്യങ്ങൾ എന്താണ്? നമ്മുടെ ഭരണഘടനയ്ക്കനുസരിച്ച് നിയമപരമായി വിവാഹം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളെപ്പോ ചർച്ച പറഞ്ഞു, ഗുരു സ്ത്രീക്ക് പറഞ്ഞു ഒരു സ്ത്രീക്ക് ഭർത്താവ് മരിച്ചു രണ്ടാം വിവാഹമാകാം. അപ്പൊ മുൻ ഭർത്താവിന്റെ അടയാളമായ താരി ഉപയോഗിക്കരുത്, രണ്ടാമത്തെ വേറെ താരി ഉപയോഗിക്കുന്നു നല്ലതാണ് എന്നൊരു ആശയം പറഞ്ഞപ്പോ ഇങ്ങനെയോട് ഞാൻ വായിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾക്കൊന്നും നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കുന്ന കാര്യമില്ല, കാരണം അന്നത്തെ ചുറ്റുപാടുകളിൽ പരമാവധി പറയാനുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞു. ഇന്നാ ചുറ്റുപാടുകളൊക്കെ മാറി, ഇന്നതൊന്നും ആവർത്തിക്കേണ്ട കാര്യങ്ങളില്ല. അന്നത്തെ ചുറ്റുപാടുകളിലാണ്. ഈ സുമാധിയുടെ മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് ഒരു പറഞ്ഞതായി എഴുതി വെച്ചിരിക്കുന്നത്? സ്ത്രീകള് ഗൃഹവർണ്ണത്തിന് സ്ത്രീകളുടെ ദേവഭരണത്തിന് സാമർത്ഥ്യമുള്ളവരായി. ഇത് ഇന്ന് പറഞ്ഞാൽ ഇത് ഏറ്റവും ഒരു പിന്തിരിപ്പന ആശയമാണ്. സ്ത്രീകളെ ചില ദേവഭരണത്തിന് സാമർത്ഥ്യമുള്ളവരായിരുന്നു ഇന്ന് ഇന്നത്തെ സ്ത്രീകളോട് പറഞ്ഞു. അത് വളരെ പിന്തിരിപ്പന ഒരു ആശയമാണ്. കാരണം സ്ത്രീകൾ എന്ന് പറയുന്നത് അങ്ങനെ ഗ്രഹഭരണത്തിനുള്ളവരല്ല. സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ജീവിക്കുന്നു. ഗ്രഹഭരണം എന്ന് പറയുന്ന രണ്ടുപേരുടെയും ഉത്തരവാദിത്വം അല്ല, സ്ത്രീയുടെ ഉത്തരവാദിത്വമല്ല. അങ്ങനെയാണ് ഇന്നത്തെ സമൂഹത്തിൽ. സ്ത്രീയുടെ തൊഴിലെ ഗ്രഹഭരണം എന്ന് പറയുമ്പോൾ മറ്റൊരു രംഗത്തും സ്ത്രീക്ക് പ്രവൃത്തി ഇല്ലാതെ സ്ത്രീ വീട്ടിൻ്റെ ഇന്ന് വീട്ടുകാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീക്കൊരു പഞ്ചായത്ത് മെമ്പറാകാൻ പോലും പറ്റത്തില്ല. എന്തുകൊണ്ട്? സ്ത്രീയുടെ ജോലി എന്താണോ ഗ്രഹഭരണം. അപ്പൊ ഇതൊക്കെ ആ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, അവർ ഒന്നുമില്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഗുരു പറഞ്ഞാണ് മനസ്സിലാക്കി. ഇത് ഈ സമാജത്തിലെ പേര് പ്രദർശിപ്പിക്കുക ഒരു പറയുന്ന ഗുണമൊക്കെയാണ്. ഗുരുത്തിനും ബോധമില്ലാന്നാണ് മനസ്സിലായി. അതൊക്കെ മാറ്റണം. കാരണം അത് സാന്ദർഭികമായി ഓരോ സാഹചര്യത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്നത്തേക്കും പറഞ്ഞല്ല, അത് ആ ചുറ്റുപാടുകൾക്ക് വേണ്ടി പറഞ്ഞാണ്. സ്ത്രീ എന്ന് പറയുന്ന ഗ്രഹഭരണത്തിലുള്ള ഒരാളല്ല ആണെന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് രാജ്യങ്ങൾ ഭരിക്കുന്നവരെ സ്ത്രീകളാണ്. പിന്നെ ഗ്രഹഭരണമൊന്നും വേണം. ആ ഗ്രഹഭരണം എന്ന് പറയുന്ന ആട ഉത്തരവാദിത്വം കൂട്ടുത്തരവാദിത്വം സ്ത്രീയുടെയും തുല്യ പങ്കാളിത്തമാണ്. പണ്ടങ്ങനെ പുരുഷനിങ്ങനെ നീച്ചൊക്കെ തിരിച്ചിഞ്ഞ വലിയ ആളായി കിടന്ന് പെണ്ണുങ്ങൾ വേണ്ടി കിടന്ന് അടുക്കള പണി ചെയ്യും ആ ഒരു കാലഘട്ടത്തിൽ. അതൊക്കെ പറയുന്നത് ശരിയാണ്. ഇപ്പൊ സ്ത്രീ ഇങ്ങനെ ഗ്രഹഭരണത്തിലുള്ള ഒരാളാണെന്ന് പറയും. അന്നത്തെ സാഹചര്യത്തിൽ അത് ശരിയാണ്. സ്ത്രീകൾ കുറഞ്ഞ പക്ഷം അവരെയും മറ്റൊന്നും സ്ത്രീകളെ സുഖത്തിലോ സന്ദർശിക്കാൻ കൊടുക്കരുത്. അപ്പൊ അതൊക്കെ നമ്മൾ വലിയ കാര്യമായിട്ടെടുത്ത് ഇങ്ങനെ പ്രദർശിപ്പിക്കുക. ലോകം എങ്ങനെ ചിന്തിക്കുന്നു, സമൂഹം എങ്ങനെ മാറുന്നു എന്നുള്ള ബോധമില്ലാതെ നമ്മളൊക്കെ പറയുന്നു വിചാരിക്കും. ആരെങ്കിലും ഒരു ബോധം ഇപ്പൊ ആരോ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ പല കാര്യങ്ങളുമാണ് ഈ അതൊക്കെ മാറിപ്പോയി. ഈ വീട്ടുകാരി നോക്കാന്ന് പറയുമ്പോൾ ആ സാഹചര്യങ്ങളൊക്കെ ഇന്ന് ഇത്രയും മാറിപ്പോയി. നിങ്ങളതൊക്കെ പോയി ആൾക്കാരെ വിളിച്ചിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആൾക്കാരെ എഴുന്നേറ്റ് പോകാൻ പറയും. ജനങ്ങൾക്ക് നിങ്ങളെക്കാളും നേരിടണ്ടെന്നുള്ള ധാരണ വേണം. എന്താണ് ഒരു പരിഹരിച്ചത് കൊണ്ട് ഭാഗവത്തിന് ഉത്തമമായി സമൂഹം നിലകൊള്ളുന്നു. അത് ഗുരുവിന്റെ ആ സാഹചര്യത്തിൽ ഗുരു ചെയ്ത പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത് അതൊന്നും ആവശ്യമായിരുന്നു. ജനങ്ങളെ മാറ്റുന്ന ഇന്ന് ആ സാഹചര്യമൊക്കെ മാറി. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒന്നാണ് ഗുരുവിന്റെ കാലം രാജഭരണമാണ്. അന്നിവിടെ രാഷ്ട്രീയത്തിനൊന്നും യാതൊരു വലിയ സ്വാധീനങ്ങളൊന്നും ഇല്ല. ഇപ്പൊ തുടങ്ങി വരുന്നേ ഉള്ളൂ രാഷ്ട്രീയ പ്രവർത്തനം. അപ്പൊ കാലമൊക്കെ ഒരുപാട് മാറി. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല. അന്ന് ഇന്നത്തെ കാലത്ത് പറഞ്ഞു. പിന്നെ ഭൂരിപക്ഷം പേരും ഹിന്ദു അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉള്ളൊരു അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് പിന്നെ എന്താണ് ജാതി സംസ്കാരം പക്ഷപാതമാണ്. ജാതി സംസ്കാരങ്ങളെ കുറിച്ച് പറയാം, വേറെ എവിടെ സംസ്കാരം എന്ന് ഓരോ ജാതികളുടെയും സംസ്കാരം അത് നിയമമാണെന്ന് പറയുന്നത് നിയമത്വമാണ്. ജാതി സംസ്കാരമായതുകൊണ്ട് തന്നെ അതിന് കേമത്വം എവിടെ നിന്ന് കിട്ടിയത്? ആചാരങ്ങൾ സംരക്ഷണം നാട് സംരക്ഷിക്കുന്നു, മറ്റേ മറ്റേ ആചാരങ്ങൾ മുസ്ലിം ഇന്നത്തെ കാലഘട്ടം ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താണ് ജാതികളെല്ലാം വേറെ വേറെ എന്ന് വെച്ചിരുന്നു. അത് നക്കായി ഇന്ന് പറയുന്നത് നിങ്ങളുടെ മതം നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങളപ്പം മതം മാറണമെന്ന്. മതം മാറ്റം മോശമായ കാര്യമൊന്നും ചോദിക്കുന്നു, സഹോദരനായത്തിൽ ചോദിക്കുന്നുണ്ട് മതം മാറ്റത്തിൽ. ഇത് പറയുന്നു സഹോദരത്തിനറിയാം, അയ്യപ്പനറിയാമെന്ന എന്റെ അഭിപ്രായം. ഇതൊക്കെ വായിക്കുന്നു ഈ മതം മാറ്റം എന്ന് പറയുന്ന ഒരു പാദമെന്ന് ഇത് പറയുന്നത് എന്റെ അഭിപ്രായത്തിലാണ്. ആ അഭിപ്രായം പറയുന്നു, ആ പാദങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് ഏത് പൊതുവായാലും കുഴപ്പം. ഗുരുവിന്റെ നിലപാട് അതാണ്, അത് പറയുന്നു ഒരാളുടെ മതത്തിൽ അയാൾക്ക് വിശ്വാസമുണ്ട്, അയാൾ മാത്രം അയാൾക്ക് വിശ്വാസമുള്ള മതത്തിൽ ജീവിക്കുന്നു, അതെന്താ കുഴപ്പം? അതിനെന്താണ് പ്രശ്നം? ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ സ്വീകരിക്കുന്നത്, അത് അംഗീകരിച്ചാണ് ജീവിക്കുന്നത്. ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ മതം സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ മതം ഇല്ലാതെ ജീവിക്കണം? മതം ഇല്ലാതെ ഒരാൾ ജീവിക്കാം. മതം വേണമെന്ന് ഈ പറയുന്ന ഏതെങ്കിലും മതങ്ങളിൽ ഒരാൾ ഇരിക്കണമെന്ന് ഗുരു പറയുന്നില്ല. മതം വേണ്ടെന്ന് വയ്ക്കാനും ഒരാൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവും, ഇനി മതം മാറണമെന്ന് വെച്ചാലും സ്വാതന്ത്ര്യം ഉണ്ടാവും. അല്ലാതെ ഈ മതം പിന്നെ ഇതിനകത്ത് വേറൊരു വശം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഈ പറയുന്ന ക്രിസ്തു മതം, ഇസ്ലാമം തുടങ്ങിയ മതങ്ങൾ ഇവിടെ വന്നിട്ട് പാവപ്പെട്ടവർ പ്രലോഭം തിരിച്ച് മതം മാറ്റുന്നു, അതിനെതിരായി പറയുന്നു. അങ്ങനെ മതം മാറ്റിക്കഴിഞ്ഞാൽ ആ മതത്തിന് എണ്ണം എണ്ണം കൊടുക്കുമ്പോഴത്തേക്കും അവർ ഒരു ജനാധിപത്യ ശക്തിയായി മാറും. അപ്പം വരുമ്പോൾ ക്രമേണ ഭരണം അവരെ കഴിയും. ഈ പറയുന്ന അപകടങ്ങൾ അപ്പോ അതിന് വരുന്ന പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മറ്റുള്ളവരെ പ്രലോഭിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് മതമില്ലാത്തവരാണ് അവർ പോകുന്നത്. അവർക്ക് ഒരിടത്തും നിലയില്ലാതെ വരുമ്പോൾ ആരെങ്കിലും പ്രലോഭനം എന്ന് പറയുമ്പോൾ അവരുടെ സംരക്ഷണം, അപ്പൊ സംരക്ഷണം തേടി ആൾക്കാർ പോവുകയാണ്. നിങ്ങളിവിടെ ആയിരിക്കുമ്പോൾ അനാചാരമൊക്കെ പറഞ്ഞ ആൾക്കാരെ മാറ്റി നിർത്തുമ്പോൾ എവിടെയാണോ ആശ്രയം സംരക്ഷണം കിട്ടുന്നവരങ്ങോട്ട് പോകും. അതിന് വേണ്ടതെന്താണ്? അവരെ ചെലുത്തുക എന്നുള്ളതല്ല, ഇവരോടുള്ള സമീപനം മാറ്റുക എന്നുള്ളത്, അതാണ് അതിന്റെ പരിഹാരം. അല്ലാതെ അവരെ ചേർത്തിട്ട് വല്ല കാര്യമുണ്ട്? അവരോട് താൽപ്പൊടി കൊടുത്ത് മതം മാറ്റുന്നു, താൽപ്പൊടി കൊടുത്ത് മതം മാറ്റുന്നു എന്ന് വെച്ചാൽ അതിന് ആഹാരമില്ലാത്തതുകൊണ്ടാണ്. ആകാരം കിട്ടുന്ന അർത്ഥം പോകും. ഉപകം ഉപഭോഗം എന്ന് വെച്ചാൽ അവൻ അനുസരിച്ചില്ല, ഉപഭോഗം കിട്ടുന്നിടത്താവും പോയി ജീവിക്കും, അതെല്ലാം തെറ്റ്. അപ്പോ അതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു വെച്ചാൽ ഇവിടുത്തെ ഈ ബഹിഷ്കരണം, ബഹിഷ്കരണം എന്ന് പറയുന്ന അത് വന്നതുകൊണ്ടാണ് ഇവിടെ ഈ മതപരിവർത്തനം വന്നത്. പ്രധാനമായിട്ടും അങ്ങനെയാണ്, മുഖ്യമായിട്ടും, അല്ലാതെ ഇവിടെ കുറച്ച് എന്താണ് നടന്നിരിക്കുക, അല്ലാതെ നടന്നിരിക്കാന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പോ ആധ്യാത്മികമായി മനുഷ്യന് ചില വിശ്വാസങ്ങളും അവിശ്വാസങ്ങളുടെ പേരിൽ മാറുന്ന ഒരു വിഭാഗമുണ്ട്. ഇപ്പോ ഇതാണ് ഇപ്പൊ ബന്ധപ്പെട്ടുള്ള മതം മാറ്റുന്നത്. അവരൊക്കെ മതം മാറ്റുന്നവർ പ്രധാനമായിട്ടും അവര് രോഗം വന്ന് അവിടെ പോയി പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ അസുഖം വന്നു, ഉടനെ ചെയ്യുന്നു, ഇതാവുന്നു. ഇത്തരത്തിൽ വിശ്വാസപരമായ മതമാറ്റം നടക്കുന്നുണ്ട് കുറെ. അപ്പൊ അത് മതമാറ്റത്തിന്റെ ഒരു പുതിയ രൂപമാണ്. പണ്ടാണ് ഈ പാൽപ്പടി മതം മാറ്റം. ഇപ്പോൾ വിശ്വാസപരമായി അവർ മാറും, അങ്ങനെ കുറെ മാറും. കൂടുതൽ നടത്തും നടക്കുന്ന ബന്ധപ്പെട്ട മറ്റു ജോലി മാറ്റുന്നുണ്ട്, വിദേശരാജ്യങ്ങളൊന്നും ഇപ്പൊ അമേരിക്കയിലൊക്കെ പോയി ജോലി കിട്ടി അവിടെ മതം മാറണമെന്നൊന്നും ഇവിടെ വിശ്വാസപരമായി മാറ്റം ഇതാണ്. ഇപ്പോ ഞങ്ങളെ വിശ്വാസത്തിൽ വന്നാൽ നിങ്ങൾക്ക് ഭൗതികമായ വളർച്ച ഉണ്ടാവും എന്ന് പറയുമ്പോൾ ആ ഭൗതികമായ അവരുടെ ഉയർച്ചയ്ക്കോ പ്രശ്ന പരിഹാരങ്ങൾക്കോ വേണ്ടി കുറെ പേര് അങ്ങനെ മതം മാറുന്നുണ്ട്. അങ്ങനെ വരുന്ന വിശ്വാസപരമായി വരുന്ന മാറ്റത്തെ അല്ല നിങ്ങളുടെ കയ്യിൽ പകരം എന്തെങ്കിലും വിശ്വാസമൊക്കെ കൊടുത്താൽ ഇവരെ മാറാതിരിക്കുന്നതിന് എന്തെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ കൊടുത്ത് നിങ്ങൾക്ക് പിടിച്ചു നിർത്താം. അങ്ങനെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വിശ്വാസപരമായ മാറ്റമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിന് പകരം നിങ്ങൾ വിശ്വാസം കൊടുക്കും. ആ വിശ്വാസങ്ങളോട് അവിടെ നിങ്ങളെ കൂട്ടത്തിൽ പിടിച്ചു നിർത്തും. അങ്ങനെ ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല. കാരണം അത് അങ്ങനെ പരിവർത്തനം നടത്തുന്നവരെ ആക്രമിച്ചിട്ട് കാര്യം, അത് മോശം കാര്യം. അങ്ങനെ മത വിശ്വാസം പ്രചരിപ്പിക്കാൻ നടക്കുന്ന അവര് ചെയ്യുന്നവരുടെ വിശ്വാസ പ്രചാരണം, അവരെ കയറി ആക്രമിക്കുക എന്ന് പറയുന്നതിന് പകരം അതുപോലെ നിങ്ങൾ വിശ്വാസ പ്രചാരണം നടക്കും. അതിന് ആരിലാണോ ജനങ്ങൾക്ക് വിശ്വാസമുള്ളവരവിടെ ചെയ്യും. ആക്രമണം എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര ജനാധിപത്യ രാജ്യത്തിൽ അത് ശരിയാണ്. അല്ലേ, നിങ്ങളും ചെയ്യണം ദലഹീരന്മാരെ കണ്ടെത്തി അത് ചെയ്യണം. അവർക്ക് മാത്രമല്ല നിർദ്ദം കണ്ടെത്താം, അതല്ലാതെ അവരെ പരിഹാരം സംഘർഷമില്ലാത്ത ഒരു പരിഹാരം എന്ന് പറയുന്നതാണ്. അവര് ദലഹീനം കണ്ടെത്തി അവർ വിശ്വാസ മാറ്റം വരുത്തണമെങ്കിൽ അത് അവരുടെ കഴിവാണ്. ഇവിടെ അതിനുള്ള നിയമപരമായ നമ്മുടെ അവകാശം അതിപ്പോ വിശ്വാസം എന്ന് പറയുന്നത് തന്നെ ഏത് വിശ്വാസത്തിൽ നിന്നാണ് അത് ചൂഷണം, നിങ്ങൾ പറയുന്ന വിശ്വാസത്തിൽ നിന്നാണ് ചൂഷണം. നിങ്ങളിപ്പോ ആൾക്കാരെ വിശ്വാസത്തിൽ കൊണ്ട് പൂജയും മന്ത്രവാദങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചൂഷണം തന്നെ. അല്ല, അവര് ചെയ്യുന്ന വിശ്വാസം നല്ല ചൂഷണം, നമ്മളുടെ വിശ്വാസം നല്ലതെന്ന് പറയേണ്ട കാര്യം ഏത് വിശ്വാസമാണ് അത് ചൂഷണം. അത് അവര് നടത്തുന്ന സാമ്പത്തികവും മറ്റൊക്കെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എന്താണ് അവരത് പ്രവർത്തിക്കുന്നത് അവിടെ പിന്തള്ളപ്പെട്ടവരുടെ ഇടയിലാണ്. അപ്പൊ പിന്തള്ളപ്പെട്ടവരുടെ ഇടയിലാണ് അവര് സഹായം കൊടുത്ത് മാറ്റുന്നത്. അവരെ പിന്തള്ളിയതുകൊണ്ടാണ്, ആരെയാണോ പിന്തള്ളുന്നത്. ഇപ്പൊ ഈ സാമ്പത്തിക ശേഷി ഇല്ലാന്ന് പറയുന്നതുകൊണ്ടാണ് വളരെ 12,000 വർഷമായി അധികാരം സമ്പത്ത് എല്ലാം കൈവശം വച്ചിരിക്കുന്നവരുണ്ട്. അത് അവരുടെ തെറ്റാണ്. അവരുടെ സാമ്പത്തിക വിനിമയം എന്ന് പറയുന്നത് അവർ കുറച്ചുപേരുടെ കൈകളിൽ വെച്ച് ബാക്കിയുള്ളവർക്ക് അത് അവസരം കൊടുത്തിട്ടില്ല. അവരൊക്കെ സമൂഹത്തിൽ ബഹിഷ്കരണമെന്ന് പറയുന്ന ഒരാശയം പുറന്തള്ളുക, ആ പുറന്തള്ളിയവരാണ് ഇന്നത്തെ ദരിദ്രരെന്ന് പറയും. അപ്പൊ ആ ദരിദ്രന്മാർ അത് എന്താണ് അതിന് ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ബഹിഷ്കരിച്ചവർക്കാണ് അതിന് ഉത്തരവാദിത്വം. വിദ്യാഭ്യാസം നിഷേധിച്ച് തൊഴിൽ നിഷേധിച്ച് വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനത്തിലെ തൊഴിൽ, വിദ്യാഭ്യാസം നിഷേധിച്ച തൊഴിലില്ലാതെ പാവുകാവും. അപ്പൊ അവര് അവർക്ക് ജീവിക്കണം, അവർക്ക് പണം കൊടുക്കുകയോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവരെ സ്വീകരിക്കും. ഇത് അടിസ്ഥാനപരമായ എന്താണ് സമൂഹത്തിലെ പ്രശ്നങ്ങളാണ്, കേവലം വിശ്വാസത്തിന്റെ മതത്തിന്റെ പ്രശ്നങ്ങളല്ല. ആ സമൂഹത്തിന്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ എങ്ങനെയുണ്ടായി അതുകൊണ്ടാണ് ഈ മതപരിവർത്തനം. പിന്നെ ഇപ്പോൾ ആൾക്കാർ ഓടി നടന്ന് എന്താണ് അവരുടെ ഇടയിലൊക്കെ പോയി പ്രവർത്തിച്ച് അവർക്ക് സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ഇതിന്റെ അപകടം മനസ്സിലാക്കി അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ചെയ്യട്ടെ, അവർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷെ പരസ്പര അക്രമം ഇല്ലാതെ അതൊക്കെ ചെയ്യണം. അവരെ ആക്രമിക്കുന്നത് തെറ്റാണ്. ജനാധിപത്യപരമായി ആർക്കും ഈ നമ്മുടെ രാജ്യത്ത് ആർക്കും അവരുടെ വിശ്വാസം പ്രചരിപ്പിക്കാം, ആർക്കും ഏത് വിശ്വാസം സ്വീകരിക്കാം. ഒരുപാട് സമ്പത്തുള്ളവര് ഇപ്പൊ രണ്ട് വലിയ രണ്ട് നടികൾ വളരെ ഒരുപാട് സമ്പത്തുള്ളത് ബ്രാഹ്മണരാണ് രണ്ടുപേരും. ഇപ്പൊ ക്രിസ്തുമത സ്വീകരിച്ചു, അവരെന്താ പ്രലോഭിപ്പിച്ചത്? ഒന്നും പ്രലോഭനം കൊണ്ടല്ല, അവിടെ വിശ്വാസം വൃത്തി. ക്രിസ്തുമതം സ്വീകരിച്ച അമേരിക്കയിലാണ്, അവിടെ ഭർത്താവ് ബ്രാഹ്മണനായിരുന്നു, ആ ബ്രാഹ്മണനെയ ഇപ്പൊ ക്രിസ്തുമതം സ്വീകരിച്ച് ഭർത്താവ് മക്കളും ക്രിസ്ത്യാനിയായി. അങ്ങനെ എത്രയോ നടിമാര് മതം മാറി. ഗവൺമെന്റുകൾ പ്രലോഭനം കൊണ്ടല്ല, അതവരുടെ വിശ്വാസ പരിവർത്തനമാണ്. ഇത് പറയുന്ന അങ്ങനെ വിശ്വാസപരമായി പരിവർത്തനം വരുന്നതിൽ നിങ്ങളാ മതം സ്വീകരിക്കുന്നവരുടെ തെറ്റില്ലെന്നാണ്. അത് സനാതന ധർമ്മവാദികളുടെ കാഴ്ചപ്പാടല്ല, ഹിന്ദുവിന്റെ കാഴ്ചപ്പാട്. പഴയകാലത്ത് എന്താണ് ഈ ക്രിസ്തുമതം ഒരു കാലഘട്ടത്തിൽ മതപരിവർത്തനം ഇതിന്റെ പേരിൽ ഒരുപാട് അതിക്രമങ്ങൾ നടത്തി, ഒരുപാട് ബലം പ്രയോഗിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഒരുപാട് നടന്നിട്ടുണ്ട്. പണ്ട് ഇസ്ലാം അവൽ ചെയ്തിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ. അത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അത് നടന്നു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇന്നിപ്പോ അങ്ങനെ ഇന്നത്തെ കാലഘട്ടം നമ്മുടെ രാജ്യത്തെ അങ്ങനെ നടത്താൻ പറ്റില്ല. ഇപ്പൊ പാകിസ്ഥാൻ എന്നും അവിടെ മുസ്ലിം ഭൂരിപക്ഷമാണ്, ഹിന്ദുക്കൾ അവർക്ക് നിലനിർത്താൻ വേണ്ടി ഇസ്ലാമത സ്വീകരിക്കുന്നു, ബലമായി അവർ ചെയ്യുന്നു, മതരാഷ്ട്രങ്ങളൊക്കെ ഇന്നും നടക്കുന്നു. പക്ഷെ നമ്മളിവിടെ ഇന്ന് പ്രതിഷേധിച്ചിട്ടൊരു കാര്യമില്ല. നമുക്കിപ്പോ നമ്മുടെ രാജ്യത്തിന്റെ കാര്യം പറയാൻ പറ്റും, അത് മതരാഷ്ട്രമാണ്, ഇത് ജനാധിപത്യ രാജ്യമാണ്, രണ്ട് രണ്ടാണ്. ഏതെങ്കിലും മതരാഷ്ട്രങ്ങളിൽ അങ്ങനെ ബലപ്രദമായി മതപരിവർത്തനം നടത്തണമെങ്കിൽ നമുക്ക് തെറ്റെന്നേ പറയാൻ പറ്റും, നമുക്കൊന്നും ചെയ്യാൻ പറ്റും. നമുക്കിവിടുത്തെ കാര്യം ചർച്ച ചെയ്യാൻ പറ്റും. സാംസ്കാരിക മേന്മയുണ്ട്. അങ്ങനെ അത് ജാതിയുടെ മേന്മ, സാംസ്കാരികമായ മേന്മയുണ്ട്. അതൊരു ജാതിയുടെ അവകാശപ്പെട്ടാണ്, അല്ലാതെ ഭാരത സമൂഹത്തിന് അവകാശപ്പെട്ട സംസ്കാരത്തിന്റെ മേന്മയൊക്കെ കാണും. അത് വിചാരിക്കുക അതിന്റെ മേന്മ മറ്റുള്ളവർക്കൊന്ന്. ഇപ്പൊ വേദം പഠിക്കുക ഒരു കാലത്ത് വിദ്യാഭ്യാസം പ്രധാനമായിരുന്നു. ആ പഠിച്ചവർ പണ്ഡിതന്മാരാണ്. അവർക്ക് വൈദിക കർമ്മങ്ങൾ ചെയ്യാൻ പറ്റും, അവർക്ക് പൈസ കിട്ടും, അവർ സുഖമായി ജീവിക്കും. അവരുടെ ഇടയ്ക്ക് സംസ്കാരം ഉണ്ടായിരുന്നു. ഇതൊക്കെ സാംസ്കാരിക മേന്മയാണ്. പക്ഷെ അത് ഒരു ജാതിയിൽ ഒതുങ്ങുന്ന കാര്യമാണ്. മറ്റുള്ളവർക്ക് അതിന്റെ മേന്മ കിട്ടത്തില്ല, മറ്റ് ജാതികൾക്ക് കിട്ടത്തില്ല. സാംസ്കാരിക മേന്മ ഒക്കെ ഉണ്ടായിരുന്നു, ജാതികളുണ്ടായിരുന്നു. അല്ലാതെ എല്ലാ ജാതികൾക്കും ഒരേപോലെ മേന്മയുള്ള ഒരു സംസ്കാരം ഇവിടെ ഉണ്ടായിട്ടേ ഇല്ല. അതുണ്ടായത് കള്ളം പ്രചരിപ്പിക്കുന്നു. മനസ്സിലായി? സാംസ്കാരിക എന്താണ് പറഞ്ഞത്? സാംസ്കാരിക വൈവിധ്യത്തിന് ഇന്നലെ പറയുന്നത് വൈവിധ്യത്തിലെ ഏകത്വം. ഇതൊക്കെ ഈ ശൂദ്രന്മാരെ ഇവർ പഠിപ്പിച്ചു വിട്ടിട്ട് ഇവർ നാട് നടന്ന് പ്രസംഗിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഭാരതത്തിന്റെ പൗരാണിക സംസ്കാരം ഇതെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്യും? ഈ പറയുന്ന ഇവരുടെ ഈ സാംസ്കാരിക ഏൽപ്പോയ്മയ്ക്ക് ഇവരെയുള്ള ഉപയോഗിക്കും. അത് നിലനിർത്തുന്നതിന് വേണ്ടി സൂത്രന്മാരെ ഉപയോഗിക്കും. അതാണ് ഒരു കഴിവ്. ഇന്നും ആ ബുദ്ധി പ്രവർത്തിക്കുന്ന അങ്ങനെ അതിന്റെ അതിനെങ്കിലാ ചിന്താ തുടിച്ചു വരുന്നത് അതിന്റെ ഉള്ളിൽ ചതിയാണ്. ഒരു സംശയം, ഭാരതത്തിൽ അങ്ങനെ ഒരു സാംസ്കാരിക ഭാരതത്തിന്റെ ഒരു സംസ്കാരം ഏകത്വം ആകപ്പെഞ്ഞ ബുദ്ധനാണ്. ജാതിക്ക് അതീതമായി ബുദ്ധൻ, പക്ഷെ ക്രമേണ വന്നപ്പോൾ അതിനും ഇതൊക്കെ വന്നു. ഇവിടുത്തെ ഒരു ഈ ജാതിന്റെ സ്വാധീനം എന്ന് പറയുന്നത് വളരെ ശക്തമാണ്. അതിന്റെ വളരെ ശക്തം നോക്കുക. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നൊക്കെ കാണും. പക്ഷെ പുള്ളി എപ്പോഴും ഈ പറയുന്ന സാംസ്കാരിക മേൽക്കോയ്മയോട് വിധേയത്വം വണക്കം ഒക്കെ പ്രകടിപ്പിക്കുന്നതാണ് എപ്പോഴും കാണുന്നത്. ആ ഒരു പണ്ടങ്ങോട്ട് ഉണ്ടാക്കി വെച്ച ഒരു സാംസ്കാരിക മേൽക്കോയ്മ അതിനോട് വിധേയത്വം പ്രകടിപ്പിച്ചിട്ടാണ് പുള്ളിക്ക് ധാരാളമാണോ എന്ന് പറയുന്നത്. അതിന്റെ ശക്തി ഇന്നുമുണ്ട്. പൗരോഹിത്യത്തിന്റെ മുമ്പിൽ തലം നീക്കുക എന്ന് പറയുന്നത് പുള്ളി ചെയ്യുന്നു. പിന്നെ തീരുമാനിച്ചു പിടിക്കുന്നവണ് ഇന്നലെ തൊട്ടത് അതൊക്കെ നല്ലത് തന്നെയാണ്. അല്ല വേഷപ്പെട്ടല്ലോ വാസ്തവത്തിൽ. അല്ല, അതൊന്നും മോശമെന്ന് ഞാൻ പറയാം. വേഷം കൊണ്ടിരുന്നു ഞാൻ അതൊക്കെ പ്രതിപക്ഷം പറയുന്നതാണ്, അതല്ല ഞാൻ പറയുന്നത്. ഭരണഘടനയോടൊക്കെ എന്താണ് അതിനൊക്കെ പുള്ളി അംഗീകരിക്കുന്ന ആളാണ്. ഇരിക്കും അല്ലാതിരിക്കാം, അല്ലാതെ ഒരാൾക്ക് നിൽക്കാൻ പറ്റില്ല. അതിലൊന്നും സംശയമുള്ള കാര്യമില്ല. ഞാൻ പറയുന്നതല്ല, ഇവരെല്ലാം മെച്ചപ്പെടുത്തുന്ന ഒരു സാംസ്കാരിക അടിമത്വമാണ്, മാനസികമാണ്. അതിനെ കുറിച്ചാ പറയുന്നത്. ആ സാംസ്കാരിക അടിമത്വം എന്ന് പറയുന്നത് എന്താണ്? ഈ പൗരോഹിത്യ വിധേയം ഇവിടെ മനസ്സിലുണ്ട്, പ്രകടിപ്പിക്കാറുണ്ട്. ആ പൗരോഹിത്യ വിധേയത്വത്തെയാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? ജയ് ശ്രീറാം. പിന്നിപ്പോ അവസാനം പറഞ്ഞ എന്താണ്? വേറൊന്നും പറഞ്ഞു, തോറ്റപ്പ പറഞ്ഞ സംഭവമാണ്. ജയ് ജഗന്നാഥ്, ജയ് ജഗന്നാഥ്. ഈ പറയുന്നതിന് എന്താണ്? പൗരോഹിത്യ വിധേയത്വം. അത് അതാണ് പൗരോഹിത്യ വിധേയത്വം. അല്ല മറ്റുള്ളവരെ വിമർശിക്കുന്നത് പോലെ എന്താണ് മോദിയുടെ ഇതാണ് പ്രവർത്തനങ്ങളെയോ കാഴ്ചപ്പാടിൽ നിന്ന് അങ്ങനെ കണ്ണടച്ച് വിമർശിക്കുന്നതാണെന്ന്. അത് രാഷ്ട്രീയക്കാരെ ചെയ്തു നല്ല കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നല്ലത് തന്നെയാണ്, നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, നല്ലത് തന്നെയാണ്. പക്ഷെ അടിസ്ഥാനപരമായി കിടക്കുന്ന ഈ ഒരു കാര്യം അത് തന്നെയാണ് പുള്ളിയുടെ പരാജയം. ജയിച്ച ശ്രീറാം മരിച്ചതുകൊണ്ട് തന്നെ എന്ത് ചെയ്ത് ജയിച്ചിട്ട് തോറ്റി എന്റെ പിറകെ പോയോട്ടാണ്. ശ്രീരാമന് ഇത്രയും ആഘോഷമൊക്കെ നടത്തി ചെയ്തെടുത്ത് ദളിതം ജയിച്ചു, നല്ല കാര്യം. അവിടെ പരാജയപ്പെടുന്നു, അത് വിജയിക്കത്തില്ലേ കോട്ടയിലെന്തോ പരാജയം. വാരണാസി പുള്ളി തോറ്റ്, ജയിച്ചെങ്കിൽ തോറ്റ്. ഈ അമ്പലങ്ങളുടെയും അതിന്റെ ഇതിന്റെയൊക്കെ പറയാനുള്ളത് അതാ പൗരോഹിത്യ വിധേയത്വം പ്രകടിപ്പിക്കുകയാണ്. അന്നൊരു ഭരണാധികാരി സ്വതന്ത്ര ഭാരതത്തിലെ ജനാധിപത്യ ഒരു ഭരണാധികാരി അത്തരം കാര്യങ്ങൾ കേവലം വ്യക്തിപരമായി വയ്ക്കേണ്ട കാര്യമില്ല. വ്യക്തിപരമായി നിന്ന് ഗൃഹവിശ്വാസം സൂക്ഷിക്കുക നച്ചുപാടില്ല. മറ്റുകൊണ്ട് പ്രയോജനം ഉണ്ടാകത്തില്ല. ഈ കഴിവുള്ള പ്രധാനമന്ത്രിയാണ്, അതിനൊന്ന് സംശയമൊന്നും ഇല്ല. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുമുണ്ട്, അത് സംശയം. ഇവിടെ പല പ്രോജക്റ്റുകളും ഗുണം ചെയ്യുന്നതാണ്. അക്കാര്യം ഇത്ര നോക്കുക പ്രതിപക്ഷത്തെ പോലെ സംസാരിക്കും. പക്ഷെ പുള്ളി എന്താണ്, ഒരു സാംസ്കാരിക അടിമയാണ്, അറിയാതെ അവിടെയാണ്. അതെന്തുകൊണ്ട് പുള്ളി അങ്ങനെ ആകുന്നു? അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിൽ അങ്ങനെ പറ്റും. രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ ആദ്യം സ്വതന്ത്രമാകാൻ പറ്റുന്നു. ജാതി സംഘടനത്തെ കുറിച്ച് ഭഗവത്ഗീതയിൽ പറയുമ്പോൾ അതിനെ എന്താ പറയുക, ഭഗവാനെക്കൊണ്ട് പറയുന്നതായിട്ടാണ്. നിങ്ങളൊക്കെ ചിന്തിക്കും, നിങ്ങളൊക്കെ ചോദിക്കും, ഞാൻ വിചാരിക്കുന്നത് നിങ്ങളെ ചിന്തിക്കുന്നു എന്നാണ്. അല്ല, ഇന്നത്തെ കാലഘട്ടമേ അപ്പൊ ജാതി സംഘടനത്തെ അനുകൂലിക്കണമോ? ഇതിനായി ചോദിച്ചാൽ ഞാൻ പറയുന്നുണ്ട്, ഇതിനെ കുറിച്ച് അതുകൊണ്ട് ചിന്തിക്കുകയും ചിന്തിച്ചാൽ മാത്രം പോലെ ഒരു ശരിയായ ധാരണകൾ രൂപപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലതാണ്. ശരിയായ ധാരണകൾ മനസ്സിൽ ഉണ്ടാക്കുകയും ചെയ്യണമെങ്കിൽ നല്ലതാണ്. അല്ലാതെ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതുകൊണ്ട് പ്രയോജനമുണ്ട്, സമയം കളയാമെന്നുള്ളത്. എങ്ങനെ വിചാരിക്കുക? അങ്ങനെ ഒരു ധാരണകളുണ്ട്, നല്ല ധാരണകളുണ്ടാക്കിയാൽ എന്താ ചോദിച്ചത്? ജാതി സങ്കര വരുമെന്ന് പറഞ്ഞ് അർജുനെ അർജുനെ കൊണ്ട് പറയുന്നില്ല, ഭഗവാനെ കൊണ്ട് പറയുന്നില്ല. അങ്ങനെ അതിനെ ഭഗവാനിലെ പ്രധാന ഭഗവാനിലെ പറയുന്ന അർജുൻ, അതെ ഭഗവാനെ കൊണ്ട് പറയുന്നതായിട്ടാണല്ലോ എന്റെ ഭാഷ്യം. അർജുനൻ പറയുന്നു, അതെ. അപ്പൊ ഭഗവാൻ പറഞ്ഞു ജാതി സംഘടനത്തെ, ഇത് ഭഗവാൻ പറയുന്നതുകൊണ്ട് അർജുനൻ പറയുന്നതുകൊണ്ട് ഇത് ബ്രാഹ്മണൻ പറയുന്നതാണ്. പുരോഹിത ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാല് ഞാനൊരു ജാതിയെ കുറിച്ചല്ല പറയുന്നത്, അങ്ങനെ ഒന്നും തിരിക്കരുത്. ഈ പുരോഹിത്യം പ്രചരിപ്പിച്ച ഒരു വിഭാഗം ജാതി എന്ന് പറഞ്ഞ അവരെ അധിക്ഷേപിക്കുന്നതാണ്. അപ്പോഴാണല്ലോ ഇപ്പോ പൗരോഹിത്യം തന്നെയാണല്ലോ ഇസ്ലാം മതത്തിലും അല്ലെ ക്രിസ്തുമതത്തിലും മറ്റ് ഭൂരിപക്ഷ മതങ്ങളിലും ഒക്കെ നിലനിൽക്കുന്നതാണ്. സൂചനയിൽ നിന്നതാണ് ആണെന്ന് പറയുമ്പോൾ സൂചന അങ്ങനെയാണ്. അപ്പോ ജാതി സങ്കരം എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യന് അവന്റെ ഇഷ്ടപ്രകാരം ഇഷ്ടമുള്ളവരെ വിവാഹം കഴിക്കാൻ പാടില്ലെന്നാണ്. അതാണ് അന്നത്തെ ധാരണ. അർജുന എന്താ പറയുന്നത്? ഇഷ്ടപ്പെട്ടവർക്ക് പരസ്പരം വിവാഹം കഴിച്ചിരിക്കാൻ പറ്റില്ല, വിവാഹം കഴിച്ചാൽ ജാതി സങ്കരം. ഇതൊക്കെ കാലഹരണപ്പെട്ട ആശയങ്ങളെ അതായത് ഗുരുദേവൻ ഇവരെയൊക്കെ പറഞ്ഞു വിട്ടോ എന്നുള്ള എനിക്കറിയില്ല. അങ്ങനെ എന്തെങ്കിലും രേഖ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കണ്ടാൽ ഗുരുദേവൻ പറഞ്ഞു വിട്ടു എന്നും ഉള്ളതിന് എന്തെങ്കിലും രേഖ എന്നുവെച്ചാൽ അത് ഇവർ പറയും. വേറെ ആരും എഴുതി വെച്ചപ്പോൾ കുമാരനാശാൻ പറയുന്നത് എല്ലാം ഗുരുദേവൻ കേട്ട് ആരെങ്കിലും എവിടെയെങ്കിലും എഴുതി വെച്ചിരിക്കുന്നു വായിച്ചിട്ട് ഗുരുദേവൻ ഇവരെ ആരെങ്കിലും പറഞ്ഞു വിട്ടതായിട്ട് ഇവരാരെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. അവർ പറയും, വേറെ ആരെങ്കിലും പറഞ്ഞു. പിന്നെ മുറുപ്പത്തുമാരൻ അതിനെ കുറിച്ച് എഴുതിയിട്ടുള്ള ലേഖനങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ദുരവസ്ഥയിൽ പറയുന്നത് എന്താണോ ക്രൂര മുഹമ്മദികൾ എന്ന് പറഞ്ഞിട്ടുള്ളത് അവിടെ. കാരണം അങ്ങനെ പറയാൻ കാരണം അത് കുമാരനാശിനോട് അത് മാറ്റണം എന്ന് സി വി കുഞ്ഞിരാമൻ വേറെ സി വി കുഞ്ഞിരാമൻ വളരെ ബോധമുണ്ടായിരുന്നു പറയാം. അറിയാത്ത കാര്യങ്ങളുണ്ടെന്ന് വെറുതെ പറയുന്നു. സി വി കുഞ്ഞിരാമൻ വേറെ ആരോ ഒരാളും നോക്കി പറയാം. ഇവിടെ പോയി ആവശ്യപ്പെട്ടു സി വി ആണ് അതിന് പ്രധാനം. വാശം പറഞ്ഞ് ഞാനത് മാറ്റില്ല എന്ന് പറഞ്ഞു. രേഖപ്പെടുത്തിയ ചരിത്രം ഞാൻ വായിച്ച ചരിത്രമാണ് എന്ന് വെച്ചാൽ അന്ന് ആശാന് ബോധ്യപ്പെട്ട കാര്യമാണ് അവിടെ മാപ്പിളരാ നടന്നു ഹിന്ദുക്കളെ കൊന്നുള്ളത്. അതിനും നിഷേധിക്കുന്നത് ഇടതുപക്ഷമാണ് പ്രധാനമായിട്ടും നിഷേധിക്കുന്നത്. അതവരുടെ രാഷ്ട്രീയമാണ്, രാഷ്ട്രീയം കൊണ്ട് നിഷേധിക്കുകയാണ്. മറ്റത് ആശാന്റെ അഭിപ്രായം വെച്ച് അത് ശരിയാണ്. അതുകൂടാതെ ഡോക്ടർ അംബേദ്കർ ഇതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അംബേദ്കറും പറയുന്നുണ്ട് ഈ കാര്യം. എന്താണ് അവിടെ ഹിന്ദുക്കളെ കൊന്നു മുസ്ലിം കലാപം നടത്തി. പിന്നെ അതിന് പല പല പല വ്യാഖ്യാനങ്ങളുണ്ട്. എന്തായാലും ശരി, അവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും കൊന്നു എന്ന് പറയുന്ന രണ്ടുപേരും അംഗീകരിച്ച കാര്യം. പിന്നെ അതുകൊണ്ട് ഇന്ന് അതിന്റെ പേരിൽ മുസ്ലിങ്ങളോട് വിദ്വേഷം കാണിക്കുന്നു എന്ന് പറയുന്ന അർത്ഥമില്ല. അതുപോലെ തന്നെ ഒരു കലാപം വരുമ്പോൾ പലതും കൊല്ലും. പിന്നെ ആ വിദ്വേഷം വളർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകരുത് എന്നുള്ളതുകൊണ്ടാണ് ഗുരുദേവൻ സർവമത സമ്മേളനം വിളിച്ചു മനസ്സിലായത്. അത് പറഞ്ഞിട്ട് വീണ്ടും ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ അടിക്കാതിരിക്കണം. അതിന് വേണ്ടിയാണ് നടന്നു. അതിന്റെ കാര്യങ്ങൾ പലതും പല കലാപങ്ങളോടാണ്. അതിന്റെ പേരിലും മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ എന്താണോ ഈ വടക്കം പാട്ടിലെ ഒരു ഇതുണ്ടല്ലോ പകവീട്ടൽ, അതിലൊന്നും കൊണ്ടുനടക്കാൻ പാടില്ല. അവരൊക്കെ മനുഷ്യരാണ്, സാഹോദര്യത്തിൽ കഴിയണമെന്നുള്ളതാണ് മുസ്ലിങ്ങളുടെ കാഴ്ചപ്പാട്. പിന്നെ ആശാനോട് തിരുത്താൻ നേരിട്ട് ആവശ്യപ്പെട്ടിട്ട് തിരുത്തിയില്ല എന്നുള്ളത് അത് ആശാന് ബോധ്യപ്പെട്ട കാര്യമാണ്. അതിന് രേഖയുണ്ട്. സഹോദരനയപ്പനാണത് പറഞ്ഞിട്ടുള്ളതെന്നാണ് എന്റെ ഓർമ്മ. തിരുവനന്തപുരത്ത് ചെന്ന് ആശാനോട് ആവശ്യപ്പെട്ട സി വി ആണ് അതിന് പ്രധാന ആണ്. ഈ സി വി എന്ന് പറയുന്നത് പുനഷ്ഠിന്റെ ആളാണ്. അത് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട ആശ മാറ്റിയിട്ടെന്ന് രേഖയുണ്ട്. ബാക്കി ഗുരു പറഞ്ഞു എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. അങ്ങനെ രേഖയുണ്ടെങ്കിൽ രേഖയില്ല. ശങ്കരാടി പറയുമ്പോൾ രേഖയുണ്ട്, രേഖ രേഖയുണ്ടെങ്കിൽ എനിക്ക് രേഖയുണ്ടെങ്കിൽ എന്താണ്. അതായത് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ആൾക്കാർ പ്രസംഗത്തിൽ പറയുന്നത്. അപ്പൊ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയക്കാരാണ്. രാഷ്ട്രീയക്കാരെന്നൊക്കെയാണ് ഒരു സത്യസന്ധതയില്ലാതെ എന്തെങ്കിലും ഒന്നിച്ച് പറയുന്നത്. ഇനി അങ്ങനെ ഹിന്ദുക്കൾ ഇവിടെ മുസ്ലിങ്ങൾ കൊന്നിട്ടുണ്ടെങ്കിലും അതിന്റെ പേരിൽ ഇന്നത്തെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും പകയും ഇന്ത്യകളിലും വെച്ച് നടത്തേണ്ട അതൊരാവശ്യം കഴിഞ്ഞ കാര്യം. അതിനെ കുത്തി പെരുകി കൊണ്ടുവന്നിട്ട് ഇന്നും വീണ്ടും മുസ്ലിങ്ങളെയും കുറിച്ച് ഹിന്ദുക്കളെ അടിക്കുന്നത് അടുപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന രാഷ്ട്രീയ അതിലൊന്നും വീണ്ടും പോകേണ്ട കാര്യം. അത് പോയി അത് ഗുരുദേവൻ തന്നെ അത് പരിഹാരം കണ്ടെത്തിയാണ്. എന്ത് സർവമത നമ്മൾ ഏത് കാര്യം പറയുമ്പോഴും ഗുരുവിന്റെ കാഴ്ചപ്പാടിലൂടെ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കും. അതാ ഇന്നത്തെ രാഷ്ട്രീയക്കാരുടെ കാഴ്ചപ്പാടിലൂടെ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ അതൊന്നും അയച്ചാൽ ഞാൻ ഇത് റെക്കോർഡ് ചെയ്യും. ഓം ഓം ഓം നമഃ ഓം നമഃ.